ത്വം ബ്രഹ്മ. അവിടെ ബ്രഹ്മശബ്ദം എന്തിനാ ഉപയോഗിച്ചത്? ബ്രഹ്മം ശരീരമല്ലെന്ന് പറഞ്ഞാൽ മതിയല്ല. ബ്രഹ്മം എന്നെന്തിനു പറഞ്ഞു? ബൃഹത് ബ്രഹ്മി വിർദ്ധൗ, അതെന്തിനാ അങ്ങനെ പറഞ്ഞ് ബൃഹത്താണെന്ന്? ഒരാള് തന്നെ കുറിച്ചറിയുമ്പോ അവനവനെ കുറിച്ച് എല്ലാവർക്കും അറിവുണ്ട്. അങ്ങനെ തന്നെ കുറിച്ചറിയുമ്പോ ആ അറിവിന്റെ ഏറ്റവും കേന്ദ്രമായിരിക്കുന്ന ബിന്ദുവാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഞാൻ എന്ന് പറയുന്നത് ആണ് ഈ ശരീരത്തോടും മനസ്സിനോടും എല്ലാത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. തന്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, ഭാവനകൾ എല്ലാത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഞാൻ. അപ്പൊ ഈ ഞാനിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാണ് പറയുന്നത് ഒരുവന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അത് ഈ ശരീരമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ അവിടെ ഞാൻ നീ എന്ന് വേർതിരിക്കുന്നു. ഞാൻ വേറെ നീ വേറെ. അപ്പൊ തന്നെ വളരെ സങ്കുചിതമാക്കി ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി താനെന്ന് പറയുന്ന ഒരു വ്യക്തിയായി അന്യനിൽ നിന്നും മാറി നിൽക്കുകയാണ് ഓരോരുത്തരും. അതുകൊണ്ടാണ് ഞാൻ വേറെ നീ വേറെ എന്ന് തോന്നുന്നത്. ഇതിന് തന്റെ ആ വ്യക്തിത്വത്തിന്റെ പരിച്ഛിന്ന ഭാവം എന്ന് പറയും. ആർക്കും തോന്നാറില്ലല്ലോ നീ ഞാനാണോ. ഞാനെന്ന് പറയുന്നത് ഒരാളുടെ ഏറ്റവും പരിമിതമായ ഒരു ഭാവം, പരിച്ഛിന്നമായ ഭാവമാണ്. അതെപ്പോഴും എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള എല്ലാത്തിനെയും അന്യമായിക്കൊണ്ടിരിക്കുന്നു. വ്യക്തികളെ മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള സർവത്തെയും. യുഷ്മത് അസ്മത് പ്രത്യേകം എന്ന് പറയും. ഞാനെന്നും ഇതെന്നും വരുന്ന ബോധം, അല്ലെങ്കിൽ ഞാനെന്നും നീ എന്നും വരുന്ന ബോധം. അപ്പൊ തന്നെ ഒരാൾക്ക് തന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ ഈ ശരീരം, മനസ്സ്, ബുദ്ധികളുമായി ബന്ധപ്പെടുത്തിയ ഒരു പരിച്ഛിന്നമായ, പരിമിതമായ ഒന്നായിട്ട് ഗ്രഹിക്കാൻ പറ്റും സാധനം. ആ പരിമിതമായ തന്നെ കുറിച്ചുള്ള ബോധത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ബൃഹത്ത് എന്നുള്ള അർത്ഥത്തിലുള്ള ബ്രഹ്മശബ്ദം പറയുന്നത്. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നതിന്റെ ആ ശബ്ദത്തിന്റെ തന്നെ അർത്ഥം മനസ്സിലാക്കിയാല് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാവും. എന്തിനു പറഞ്ഞു? അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണോ, മറ്റെന്തോ ഒരു സാധനമാണ് ഞാൻ. ഇതുവരെ ഞാൻ എന്നെ കുറിച്ച് ധരിച്ചിരുന്നത് ആരായിട്ട്? ഈ ശരീരമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒന്നായിട്ട്. ഇപ്പൊ പറയുന്നു ബ്രഹ്മമാണ്. അപ്പോ ഇതിനകത്ത് തന്നെ വേറെ എന്തോ ഒന്നാണ്, അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള ഒന്നാണ്. അങ്ങനെ തന്നെ കുറിച്ചുള്ള ഞാനെന്ന് പറയുന്ന അഹംബോധത്തിൽ കേന്ദ്രീകരിച്ച് മറ്റൊരു സാധനമായിട്ട് തന്നെ ധരിക്കും. ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാക്കി നീക്കി, അല്ലെങ്കിൽ ആൾക്കാർ ഇതിനൊക്കെ അപ്പുറമുള്ള എന്തോ ഒന്നാണ്. അങ്ങനെയല്ല, അവിടെ തന്റെ ഈ പരിച്ഛിന്ന ഭാവത്തെ നിഷേധിച്ചിട്ട് നീ കരുതുന്നത് പോലെ നീ പരിച്ഛിന്നമായ ഒരു വ്യക്തിയല്ല, മറിച്ച് എന്താണോ ബൃഹത്താണോ. ബൃഹത്ത് എന്ന് വെച്ചാൽ അളവില്ല, അത് അനന്തമാണ് എന്ന് ബോധിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോ അവിടെ എന്ത് വരുന്നു? ഞാൻ നീ എന്നുള്ള ഭേദം പിന്നെ അവിടെ ഇല്ല. ഭേദമില്ലാത്ത ഒരു തത്വമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പൊ ആ വ്യക്തി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പരിച്ഛിന്ന ഭാവം പോയിട്ട് അവിടെ എന്തു വരുന്നു? സർവവും താൻ, സർവാത്മഭാവം എന്ന് പറയും. അത് ബോധിപ്പിക്കാനാണ്, തന്റെ സർവാത്മഭാവത്തെ ബോധിപ്പിക്കാനാണ് ആ ബ്രഹ്മശബ്ദം ഉപയോഗിക്കുന്നത്. താനൊരു കേവല വ്യക്തി അല്ല, അങ്ങനെ നമ്മുടെ അനുഭവം. അപ്പൊ ഒന്ന് ബ്രഹ്മശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്ന അതാണ്. അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് താനിപ്പോ തന്നെ കുറിച്ച് എങ്ങനെയാണോ ചിന്തിക്കുന്നത് വളരെ പരിച്ഛിന്നമായി പരിമിതമായി അങ്ങനെ ചിന്തിക്കുന്നതിന് താൻ ആശ്രയിച്ചിരിക്കുന്ന എന്തിനെയാണോ, ഇന്ദ്രിയാണി, മനസ്സ്, ബുദ്ധി, ചിത്തം, വാക്കു, പ്രാണൻ, അഹങ്കാരം, ഇങ്ങനെ ഓരോന്നിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനെല്ലാം ചേർത്ത് പിടിച്ചിട്ടാണെന്ന് ഒരാൾ പറയുന്നത് ഞാൻ. അപ്പൊ ഈ പരിമിതമായ ഈ അഹംബോധം ഉണ്ടാക്കുന്നതിന് എനിക്ക് ആശ്രയമായിരിക്കുന്ന എന്താണ്? ഇതൊക്കെയാണ്. അപ്പൊ ഇതിനെ ഓരോന്നോരോന്നായിട്ടും നിഷേധിക്കുന്നു. അപ്പൊ ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന വളരെ പരിമിതമായ ഒരു അഹംബോധമല്ല നീ എന്ന് ഇതിനെയൊക്കെ നിഷേധിച്ചിട്ട് ബോധിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഓരോന്നിനായിട്ടും നിഷേധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്നായിട്ടും നിഷേധിക്കുമ്പോ എന്താണോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസാനം പറഞ്ഞത്, അഹങ്കാരം. കാരണം നീ ബ്രഹ്മമാണെന്ന് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഞാൻ ബ്രഹ്മമാണെന്ന് ബോധിപ്പിക്കും. വീണ്ടും അയാൾ വരുന്ന എന്താണ്? ഞാൻ എന്ന് പറയുന്ന ആ ബോധത്തെ ബ്രഹ്മമായിട്ട് ധരിക്കും. അത് ശരിയായ അറിവല്ല. ഞാനെന്ന് പറയുന്ന ബോധ അഹംകൃതി, അഹങ്കാരം. അഹങ്കാരമെന്നും അഹംകൃതി എന്ന് പറഞ്ഞ ഒന്നാണ്. ഈ അഹംബോധത്തെ ബ്രഹ്മമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ അത് ഇതുവരെ ഇവ അങ്ങനെയൊക്കെ തന്നെ ധരിച്ചിരുന്നത്. ഇതുവരെ ഈ അഹം ബോധത്തെ താനൊരു വ്യക്തിയായി ധരിച്ചിരുന്നു, എല്ലാം കൂടി ചേർന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്കാണ് താൻ പേരിട്ട് മനുഷ്യനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഒക്കെ വിളിച്ചിരുന്നു. ഇപ്പൊ പറയുന്നു അതിന് പുതിയൊരു പേരിട്ട് എന്താണ്? ബ്രഹ്മം. അങ്ങനെ പറയുമ്പോഴും അത് അഹത്തെ കേന്ദ്രീകരിച്ചാണ് പറയുന്നതെങ്കിൽ അവന് ബ്രഹ്മം എന്ന് പറയുന്ന സംഗതി പിടികിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ബ്രഹ്മം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഒരാൾ മനസ്സിലാക്കണം, എന്നാലേ അത് അയാൾക്ക് ത്വം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ തന്നെ മനസ്സിലാക്കിക്കുന്നതെന്ന് പിടികിട്ടത്തുള്ളു. അവിടെ എന്ത് ചെയ്യുന്നു? അതിന്റെ അർത്ഥം തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും അത് വളരെ ബൃഹത്തായ ഒന്നാണ് താൻ എന്ന് മനസ്സിലാവും. അപ്പൊ താനെന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യം. അപ്പോ ബൃഹത്ത് എന്ന് പറയുമ്പോൾ എന്താണോ, അപ്പൊ അവിടെ ഞാൻ നീ എന്നുള്ള ഒരു ഭേദം ഇല്ല എന്ന് പറയും. കാരണം നീ എന്ന് പറയുന്ന വ്യക്തിയും ഇതുപോലെ പരിച്ഛിന്നമായ ഒരു അഹംബോധത്തിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണോ അഹംബോധത്തിരിക്കുന്നത്, ഓരോരുത്തരും അങ്ങനെ വ്യക്തിബോധത്തിലാണ് ഇരിക്കുന്നത്, അഹം അഹം അഹം എന്ന്. അപ്പോ അത് ബൃഹത്ത് എന്ന് പറയുമ്പോ എന്ത് വരുന്നു? കേൾക്കുന്നവന്റെ മാത്രമല്ല അവൻ കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന സർവജീവന്മാരുടെയും വ്യക്തിബോധത്തെ അവിടെ നിഷേധിച്ചിട്ട് ഒരു ഏകത്വത്തെയാണ് അവിടെ പറയുന്നത്, ഏറ്റവും ബൃഹത്തായത്. അങ്ങനെ ബൃഹത്തായിരിക്കുന്ന ഒന്നാണ് എന്ന് ബോധിപ്പിക്കുകയാണ്. അപ്പോ ബ്രഹ്മശബ്ദത്തിനൊരർത്ഥമുണ്ട് ബൃഹത്തായത്, അതിനെയാണ് വിശദീകരിക്കുന്നത്, സർവാധാരമായിരിക്കുന്നത് അല്ലെങ്കിൽ സർവസാക്ഷിയായിരിക്കുന്നത്, സർവസ്വരൂപമായിരിക്കുന്നത് എന്നിങ്ങനെയൊക്കെ അതിനെ വിശദീകരിച്ച് പറയും. അതാണ് താനെന്ന് പറയുമ്പോൾ എന്ത് വരുന്നു, അയാളുടെ വ്യക്തിഭാവത്തെ നിഷേധിക്കുന്നു. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായി നിഷേധിക്കേണ്ടത് എന്തിനാണ്? ഈ അഹം ബോധം, ഇല്ലെങ്കിൽ ഒരാൾ ഭ്രമിക്കും. എന്താണ് ഈ ഞാൻ? ഈ ഞാന്, ഇതുവരെ ഞാനെന്ന് പറയുന്നത് ഈ ശരീരമൊക്കെ ബന്ധപ്പെട്ടാണ് ഞാനെന്ന് ധരിച്ചിരുന്നു. ഈ ശരീരത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്നാരുടെ മകനാണ്, ഇന്നാരുടെ മകളാണ്, സഹോദരനാണ്, സഹോദരിയാണ്, എല്ലാം ഈ ശരീരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, എല്ലാത്തിനെയും ബന്ധപ്പെടുത്തുന്നു. അപ്പോ അവിടെ ആ ബന്ധങ്ങളെല്ലാം നിഷേധിക്കുന്നു. താൻ സർവവുമായിരിക്കുന്നവനാണോ എന്ന് ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മം ബൃഹത്തായതാണ് എന്ന് പറയും. അങ്ങനെ സർവവുമായിരിക്കുന്ന ഏത് എന്നുള്ള ചോദ്യം വരും. ഈ സർവവുമായിരിക്കുന്ന ഒന്നിനും നമുക്ക് പരിചയമില്ല. എന്താണ് സർവവുമായിരിക്കുന്നത്? സർവവുമായിരിക്കുന്ന എന്താണ് സർവവുമായിരിക്കുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സർവവുമായിരിക്കുന്ന എന്താണ്? നമ്മുടെ അനുഭവത്തിൽ സർവവുമായിരിക്കുന്ന എന്താണ്? നമ്മുടെ അനുഭവത്തിൽ സർവവുമായിരിക്കുന്നത് നമ്മുടെ അനുഭവത്തിൽ പഞ്ചഭൂതങ്ങളാണ്. പഴയ ഒരറിവ് വെച്ച് ഇന്ന് അതിന് വേറെ പേര് പറയും. ഇന്ന് പഞ്ചഭൂതങ്ങൾ എന്നല്ല പറയും. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളാണ് സർവവുമായിട്ടിരിക്കുന്നത്. അപ്പോ സർവാധാരമായിരിക്കുന്ന വെച്ചാൽ നമ്മളിവിടെ ഏത് വസ്തുവിനെ പഠിക്കാൻ ശ്രമിച്ചാലും അതെല്ലാം എന്തായി വരുന്നു? പഞ്ചഭൂതങ്ങളിൽ പെടുന്നു. ആകാശത്തു കൂടെ അത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭൂമി മാത്രമല്ല, ഭൂമിയും സൂര്യനും സൂര്യയുഗവും അതിനപ്പുറമുള്ള ഈ നമ്മുടെ അറിവിനപ്പുറം നിൽക്കുന്ന ഈ പ്രപഞ്ചങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കുന്നു? എല്ലാ ആകാശത്തിലാണല്ലോ പഞ്ചഭൂതാത്മകമാണ്. അപ്പൊ പഞ്ചഭൂതാത്മകമായിരിക്കുന്നു എന്നാണോ ഇവിടെ പറയുന്നത്? അങ്ങനെയല്ല പറയുന്നു. ഇപ്പൊ സർവാധാരമായിരിക്കുക, സർവത്തിനും ആധാരമായി നമ്മുടെ ബുദ്ധിക്ക് സർവത്തിനും ആധാരമായിരിക്കുന്നത് എന്തുകൊണ്ടാണോ ഈ സർവ്വവും ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തിനാണോ ഈ സർവ്വവും നിലനിൽക്കുന്നത്? എല്ലാം നിലനിൽക്കുന്ന നമ്മുടെ അറിവിൽ ആകാശത്തിലാണ്, അതും പഞ്ചഭൂതങ്ങളിൽ പെടുന്നു. അപ്പൊ അതല്ല എന്നർത്ഥം. അപ്പൊ സർവം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പഴയ രീതിയിൽ ഈ പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർ മനസ്സിലാക്കുന്നത് പഞ്ചഭൂതാത്മകമായ ജഗത്തിനെയാണ്. അതാണോ? അല്ല. ഞാൻ ബ്രഹ്മമാണെന്ന് ധരിക്കേണ്ടത്. ഇപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗത്താണ്, ഭൂതാത്മക ജഗത്താണ് എന്നൊരാൾ ധരിക്കുക. ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം അറിയാമെന്നുള്ള ഒരാൾ, കാരണം വേറെ ഒന്നും കൂടെ സർവവുമായിരിക്കുന്നു. പഞ്ചഭൂതങ്ങളല്ലാതെ സർവവുമായിരിക്കുന്ന ഏതുണ്ട്? എന്നെ എടുത്താലും പഞ്ചഭൂതമാണ്, അന്യനെ എടുത്താലും പഞ്ചഭൂതമാണ്, മേശയെടുത്താലും സൂര്യനെ എടുത്താലും പഞ്ചഭൂതങ്ങളാണ്. അപ്പൊ അത് ശരിയാണ് പറയുന്നത്. എന്താണോ പഞ്ചഭൂതാത്മകമാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം ഞാനെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഈ ശരീരത്തെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ മനസ്സ്, ചിത്തം, പ്രാണന്മാർ, പിന്നെ അഹങ്കാരം വരെയുള്ള ഏതിനെ എടുത്താലും ഇതെല്ലാം പഞ്ചഭൂതങ്ങളുടെ ഒരു കലർപ്പാണ്. അപ്പോൾ ഞാൻ പഞ്ചഭൂതാത്മകമാണെന്ന് പറഞ്ഞാൽ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ്? അത് ഇവിടെ ബൃഹത്തായിട്ടുള്ള നമ്മുടെ അറിവ്. അപ്പൊ ഞാൻ അതെന്ന് പറയുന്നതിലും തെറ്റില്ല, അന്യനിരിക്കുന്ന അതല്ലേ, അന്യനിരിക്കുന്ന പഞ്ചഭൂതങ്ങളാണ്, അന്യനിരിക്കുന്ന പഞ്ചഭൂതങ്ങളാണ്, അപ്പൊ പഞ്ചഭൂതാത്മകമാണ് എന്നൊരു ധാരണ വരാം. ഇവിടെ ധരിക്കേണ്ട എങ്ങനെയാണ്, അഹം ബ്രഹ്മ, ഞാൻ ബ്രഹ്മമാണെന്നാണ് ധരിക്കുന്നത്. അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമായ ഈ ജഗത്ത്, ഞാൻ ഈ ജഗത്താണ്, അങ്ങനെ ധരിക്കാം സാധാരണ ഒരാള്. പഴയ രീതി അനുസരിച്ച് ഈ പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുന്നവരാണ്. ഇന്നത്തെ രീതിയിലല്ല ഇതൊക്കെ പറയുന്നത്, നമ്മള് മനസ്സിലാവും. പണ്ട് ഇങ്ങനെ ജഗത്തിനെ പഞ്ചഭൂതാത്മകമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോ ഇവിടെ ഇപ്പൊ നിഷേധിച്ച എന്താണ്, ഈ മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, ശരീരമല്ല, ഈ ശരീരത്തിൽ സദാ ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണൻ, അതുപോലെ ഇപ്പോ അത് പ്രാണനെ നിഷേധിക്കുന്നത്, വിശേഷിച്ച് നിഷേധിക്കുന്നത് കാരണം നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ സദാ പ്രാണൻ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ശരീരത്തിൽ പ്രാണസ്പന്ദനം എപ്പോൾ നനയ്ക്കുന്നോ ആ സമയം മുതൽ പിന്നെ ആ വ്യക്തി ഇല്ല, അതിനാണ് മരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രാണസ്പന്ദനം ഉണ്ടോ അവിടെ ജീവൻ ഉണ്ട്, ഇവിടെ പ്രാണസ്പന്ദനമില്ല ഇവിടെ ജീവൻ. അപ്പം ഇത് തന്നെയാണ് തന്റെ അവസ്ഥ, ഈ ശരീരത്തിൽ ഏതുവരെ പ്രാണസ്പന്ദനം ഉണ്ടോ അതുവരെ ഞാനുണ്ട്, ഈ പ്രാണസ്പന്ദനം ഇല്ലെങ്കിൽ ഞാൻ. അപ്പോ ഞാൻ എന്ന് പറയുന്ന ഈ ബോധം ഇതിനെ ഈ ശരീരത്തിൽ നിലനിർത്തുന്ന എന്താണ്, പ്രാണനാണ്. അപ്പോ വേറെ ശരീരത്തിൽ അവിടെ പഞ്ചഭൂതങ്ങളെല്ലാം ഉണ്ട്, പ്രാണനില്ലെങ്കിൽ ആ ശരീരത്തിൽ പിന്നെ ഞാനുണ്ട്. അപ്പൊ ഞാനെ നിലനിർത്തുന്ന എന്താണ്, പ്രാണൻ. ഞാൻ പ്രാണനാണെന്ന് ഒരാൾക്ക് ധരിക്കാം. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചിന്തയില്ല. ഇപ്പൊ എന്റെ ഉള്ളിൽ ചിന്തയുണ്ട്, മരിച്ചു കിടക്കുന്ന വ്യക്തിയിൽ ചിന്തയുണ്ടോ? അവിടെ ഒന്നും ചിന്തയില്ല. അപ്പോ മനസ്സ്, ചിത്തം, ബുദ്ധി എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഈ അന്ധക്കരണം അവിടെ പ്രവർത്തിക്കുന്നില്ല. എന്തൊക്കെണ്ണുണ്ടായാലേ എന്നിൽ പ്രാണൻ ഉണ്ട് അല്ലെങ്കിൽ അന്യനിൽ ഉണ്ട് ഇല്ല എന്ന് പോലും ഞാൻ അറിയത്തുള്ളൂ. ഇതാണ് ഞാൻ, അങ്ങനെ ഒരാൾക്ക് ധരിക്കാം. കാരണം ഏത് ശരീരത്തിലാണോ അന്ധക്കരണം ഇല്ലാത്തത് അവിടെ പിന്നെ ഞാനും ഇല്ല, എവിടെയാണോ പ്രാണൻ ഇല്ലാത്തത് അവിടെ ഞാനും ഇല്ല. അപ്പൊ ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഈ ശരീരത്തിൽ പ്രാണനുമില്ല. അപ്പൊ ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് ഞാനെന്നൊരാൾ ചിന്തിക്കാം, അല്ലെങ്കിൽ പഴയ കാലത്ത് അങ്ങനെ ചിന്തിച്ചിരുന്നു പണ്ടത്തെ അറിവ്. അതിനെയൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം വന്ന് അതിനെയും നിഷേധിച്ചു. നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു വരുന്നു, തന്നിലുള്ള എല്ലാത്തിനെയും നിഷേധിച്ചു, ശരീരം ഉൾപ്പെടെ. പക്ഷെ പിന്നെ ഈ പ്രപഞ്ചമുണ്ട്, പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമുള്ള ബൃഹത്താണോ അത് താനാണോ, താൻ അതാണോ, സർവത്തിനുമായിരിക്കുന്നവനാണോ താൻ, സർവത്തിനുമായി എങ്ങനെയിരിക്കുന്നു, പഞ്ചഭൂതാത്മകമായിരിക്കുന്നു. അതാണ് സാധാരണ കാണുന്നു, അങ്ങനെയാണല്ലോ ഒരു മനുഷ്യൻ മരിക്കുന്നു, കുഴിച്ചിടുകയോ കത്തിച്ചു കളയുകയോ എന്ത് ചെയ്താലും എന്ത് ചെയ്യുന്നു, അത് പഞ്ചഭൂതങ്ങളിലേക്ക് പോവുകയാണ്. കുറച്ച് കത്തിച്ചു കഴിഞ്ഞാൽ കുറെ വായുവിൽ പോകുന്നു, കുറെ മണ്ണിൽ പോകുന്നു, കുറെ കലങ്ങി വെള്ളത്തിൽ പോകുന്നു. അപ്പൊ ഇതൊക്കെ എവിടേക്ക് പോകുന്നു, പഞ്ചഭൂതങ്ങളിൽ തന്നെ പോവുകയാണ്. അപ്പോ ഈ ശരീരവും പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്, കാരണം സസ്യങ്ങളിൽ നിന്നും മറ്റും ആഹാരം കിട്ടുന്നു, ആഹാരം പഞ്ചഭൂതമാണ്, അത് കഴിക്കുന്നു, ശരീരം വലുതായി വരുന്നു, അപ്പൊ ഇത് പഞ്ചഭൂതമാണ്. അപ്പൊ ഇതിങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിൽ നിന്നും മറ്റൊന്നും. അപ്പോ സർവഭൂതാത്മകമായിരിക്കുന്നവനാണോ താൻ എന്നൊരു ധാരണ വരാം ആർക്ക്? പഴയ പ്രപഞ്ചധാരണകളുള്ളവർക്ക്. ഇതിങ്ങനെയൊക്കെ ചിന്തിച്ചത് അതുകൊണ്ട് അതല്ല ഇവിടെ അതിനല്ല ഉദ്ദേശിക്കുന്നത്. അതാണ് അടുത്തെന്ന് പറഞ്ഞിരിക്കുന്നത് അന്യത അസത് അവിദ്യാകല്പിതം സ്വാത്മനി. അവിടെയാണ് എന്താണ് എന്തിനാണ് ഈ ബ്രഹ്മമെന്ന് പറഞ്ഞത്? ഈ പറയുന്ന പഞ്ചഭൂതാത്മകമായ ഈ ജഗത്തിനെയല്ല ബ്രഹ്മമെന്ന് പറഞ്ഞു. അപ്പോ അന്യത് എന്ന് പറയുന്നോണ്ട് ഇത്രയും ഈ തന്റെ ഈ വ്യക്തിത്വത്തെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ശരീരം വരെയുള്ള ഇതൊഴികെയുള്ളു. അതിനെല്ലാത്തിനും ചേർത്താണ് പറയുന്നത് അന്യത്. അന്യത അതെന്താണ്? അതെന്താണത്? സ്വാത്മനി അവിദ്യാകല്പിതം. അതുകൊണ്ട് അത് അസത്താണ്. സ്വാത്മാവിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നിൽ. ഇവിടെ ശിഷ്യനോട് പറയുന്നത് കൊണ്ട് എന്താണ് നിന്നിൽ എന്നർത്ഥം? ആത്മാന്ന് വെച്ചാൽ സ്വരൂപം എന്നർത്ഥം. അപ്പൊ ഇവിടെ നീ എന്ന അഭിസംബോധന എന്നുള്ളത് നിന്നില്ലെന്ന്. അപ്പൊ നീ എന്ന് വിളിക്കുമ്പോ ഞാനെന്ന് മറുപടി പറയുകയാണ്. അപ്പൊ ഞാനെന്ന് ഇതുവരെ താൻ എന്തിനാണോ അറിഞ്ഞുകൊണ്ടിരുന്നത് അതിനെയൊക്കെ നിഷേധിച്ച്, പിന്നെ നീ എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി ശേഷിക്കുന്ന എന്താണോ നിന്റെ സ്വരൂപം. ഇപ്പൊ ബ്രഹ്മെന്ന് പറഞ്ഞാൽ എന്തിനാ? സ്വരൂപത്തെ. അതിനാണ് ആത്മശബ്ദം ഉപയോഗിച്ചത്. എന്നിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും അഹം ബോധത്തിലേക്ക് പോകും. ഓരോരുത്തർ പറയുന്നു അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം. അപ്പൊ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞാൽ നമുക്ക് പരമാവധി ബ്രഹ്മമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതിനെ? അഹംബോധത്തെ. കാരണം നമ്മൾ അറിഞ്ഞതല്ലേ പറയുന്നത്, വെറുതെ പറയല്ല. ത്വം ബ്രഹ്മ അസി, നീ ബ്രഹ്മമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരാൾ മനസ്സിലാക്കുന്ന എന്താണ്? അഹം ബ്രഹ്മ അസ്മി എന്നാണ്. ത്വം ബ്രഹ്മ അസി അഹം ബ്രഹ്മ അസ്മി. അപ്പൊ അവിടെ അഹംബോധത്തെയാണ് ബ്രഹ്മമെന്ന് ധരിക്കുന്നത്. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മമാണെന്ന് പറയും. എന്തുകൊണ്ട് അഹംബോധത്തെ ബ്രഹ്മമെന്ന് ധരിക്കുന്നു? നമ്മുടെ ബുദ്ധിക്ക് അതിനപ്പുറം അതിനെ മറികടന്ന് പോകാൻ പറ്റില്ല. പറ്റുമോ? അഹത്തിനപ്പുറം പോകാൻ പറ്റുമോ ബുദ്ധിക്ക്? നമ്മുടെ ബുദ്ധി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് പറയുന്നത് അഹം. അല്ലേ, അഹം എന്ന് പറയുന്നത് നമ്മുടെ ബോധമാണ്. ആ ബോധത്തിന് എന്തെങ്കിലും ഒരു വിഷയമുണ്ടോന്ന് ചോദിച്ചാൽ അഹംവൃത്തിയാണ്. അതാണ് എന്റെ വിഷയം. ആ അഹംവൃത്തിയാണ് ശരീരം മുഴുവൻ വ്യാപിച്ചിട്ട് ഇതിനെയെല്ലാം ഞാനെന്ന് പറയുന്നു. ഇതിനെയൊക്കെ നിഷേധിച്ചാൽ പിന്നെ ശേഷിക്കുന്ന അഹംബോധമാണ്. അപ്പോൾ ഒരാള് അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞാൽ അയാൾക്ക് പരമാവധി അറിയാൻ കഴിയുന്നത് ഈ അഹംവൃത്തിയാണ്. അതാണ് ഒരാൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതറിഞ്ഞിട്ടാണ് അയാൾ പറയുന്നത് അഹം ബ്രഹ്മാസ്മി. അപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന് ആര് പറഞ്ഞാലും അയാൾ അറിയുന്ന എന്തിനെ? അഹത്തെ. അഹംവൃത്തിയാണ്. അഹംവൃത്തിയാണ് നമ്മൾ അഹംബോധം എന്ന് പറയുന്നത്. അപ്പൊ അഹംബോധത്തിന് ഒരു വിഷയമുണ്ട്. എന്താണോ അഹംവൃത്തി എന്ന് പറയുന്നത്, അതൊരു അന്ധകരണ പരിണാമമാണ്. അപ്പൊ അതിനാണ് ഈ അഹം എന്ന് പറയുന്നത്. അപ്പോ ആ അഹം ബ്രഹ്മ എന്ന് പറഞ്ഞാലും അയാൾ ആ വൃത്തിക്കപ്പുറം അയാൾക്ക് ധരിക്കാൻ പറ്റില്ല. കാരണം അതിനപ്പുറം അയാളുടെ ബുദ്ധി പോകുന്നില്ലല്ലോ. എവിടെ പോകാനോ? പിന്നെ വേണമെങ്കിൽ പറയാം ഈ ശരീരമാണ് എന്നൊക്കെ പറയാം. അതിനൊക്കെ നിഷേധിച്ചല്ലോ, അതിനൊക്കെ നിഷേധിച്ചു. പിന്നെ അവിടെ അഹം വൃത്തിയിൽ ബ്രഹ്മം എന്നുള്ള ബോധം വന്നു. അപ്പോ അതിനെയും നിഷേധിച്ചു. പിന്നെ വരുന്ന എന്തിനാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്? കാരണം ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം അറിയാമെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. അഹം ബ്രഹ്മാസ്മി എന്ന് അറിയിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോ ഈ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം അറിയണമെന്നില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അവൻ എന്താണ്? അഹം ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? കൊട്ടത്തേങ്ങ. ഞാൻ കൊട്ടത്തേങ്ങയാണെന്നായിരിക്കും ധരിക്കുന്നത് അല്ലേ? അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടെങ്കിൽ എന്ത് ധരിക്കും? ഈ പറയുന്ന ഞാനിതൊന്നും അല്ല, പിന്നെ എന്താണ്? ഒരു കൊട്ടത്തേങ്ങയാണ്. അതെ അതെ, എന്തോ ഒരു വലിയ പുള്ളി, ഒരു വലിയ പുള്ളിയാണ്. ഇങ്ങനെയൊക്കെ ഭയങ്കര ബ്രഹ്മമായൊക്കെ നടക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട് ഇവിടെയും കേരളത്തിലും ഹിമാലയത്തിലും എല്ലായിടത്തും. ഞാനെന്തോ വലിയ കൊട്ടത്തേങ്ങ എന്നും പറഞ്ഞാണ് നടക്കുന്നത്. കാരണം അതുവരെ നമ്മുടെ ബുദ്ധി പോകത്തുള്ളൂ. ഏതുവരെ? അഹംബുദ്ധി വരെ പോകുന്നുള്ളൂ നമ്മുടെ ബുദ്ധി. പിന്നെ ബഹത്ത് എന്ന് പറയാൻ നമുക്കുള്ളത് എന്താണോ? ഈ പ്രപഞ്ചമാണ്, ഇപ്പൊ ഞാൻ പ്രപഞ്ചമാണെന്നുള്ളൊരു ബോധത്തിൽ വരാം. ഇതിനപ്പുറം എങ്ങോട്ട് പോകാം? സാധനതയിൽ ഒരാളുടെ ബുദ്ധിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഇതിനെക്കുറിച്ച് ഈ പറയുന്ന മനസ്സെന്ത്, ബുദ്ധിയുണ്ട്, പ്രാണനുണ്ട്, അഹംബുദ്ധിയുണ്ട്, എന്താണ് പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കി ഒരാൾക്ക് പോലും ഇതിനപ്പുറം പോകാൻ പറ്റും. അഹംവൃത്തി വരെ നിൽക്കത്തുള്ളൂ. പിന്നെ അഹം ബ്രഹ്മ എന്ന് അറിയുകയും അറിഞ്ഞിട്ട് പറയുകയും ചെയ്യുമ്പോൾ പലപ്പോഴും അവർ ഈ എന്താണ് താൻ പറയുന്നതെന്ന് ധരിക്കാതെ പറയുന്നു. ഇപ്പൊ ഒരാള് നമ്മളിപ്പോ അതൊക്കെ പോട്ടെ, നീ ആരാണ്, ഞാൻ ഇന്നാരാണ് എന്ന് പറയുമ്പോ താൻ ഇന്നാരാണെന്ന് താനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ വേറൊരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ പോലും താൻ തന്നെ പൂർണമായും മനസ്സിലാക്കിയിട്ടാണോ പറയുന്നത്? ഒരാൾക്ക് അവനെ തന്നെ പൂർണമായും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവൻ മനസ്സിലാക്കുന്നത് ഭൗതികമായി തന്നെ ഒരു ചെറിയ അംശമാണ്. ശരീരം, മനസ്സ് ഇതെല്ലാം തന്നെ വളരെ സങ്കീർണമാണ്. ഇതിനെക്കുറിച്ച് തനിക്ക് യാതൊരു തരത്തിലുള്ള ധാരണയും ഇല്ല. എന്നാലും നമ്മൾ എന്തു പറയും? ഞാൻ ഇന്നാരാണ്. അതിൽ തീരുന്നാണോ താൻ? താൻ പുരുഷനാണോ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷത്വം തന്നിലുള്ള പുരുഷ സംബന്ധിയായ കാര്യങ്ങളെല്ലാം താൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെ താൻ പുരുഷനായി? അതിന്റെ ജീവശാസ്ത്രം അവന് പിടിയുണ്ടോ? ഒന്നുമില്ല. എന്നാലും അവന്റെ ഒരു സാമാന്യ ബുദ്ധി വെച്ച് പുരുഷനെന്ന് പറയും എന്നതുപോലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അല്പജ്ഞാനം കൊണ്ടാണ് താൻ ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ ബ്രഹ്മമെന്ന് ധരിക്കുമ്പോഴും എന്തു വരുന്നു? അവന് തന്നെ സംബന്ധിച്ചുള്ള ഈ അഹംവൃത്തിയെ സംബന്ധിച്ചുള്ള ഒരു പുതിയ ധാരണ ഒന്നേയുള്ളൂ. ബ്രഹ്മം, ബ്രഹ്മം എന്ന് പറയുന്ന കൊട്ടത്തേങ്ങയാണ് താൻ. അപ്പൊ അതിനെ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഇതുവരെ എത്തും? ഞാൻ ഈ പ്രപഞ്ചമാണ്. അതാ ശബ്ദത്തിന്റെ അർത്ഥം അറിയാമെങ്കിൽ. മിക്കവാറും പേർ ഈ ശബ്ദത്തിന്റെ അർത്ഥം അറിയത്തില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കാരണം ഒരു ശബ്ദത്തിൽ നിന്ന് നമ്മൾക്ക് ഒരു ആശയം കിട്ടണമെങ്കിൽ അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കും. അല്ലേ? അർത്ഥം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഡാഷ് എന്ന് പറഞ്ഞ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലാകാതെ നമുക്ക് മനസ്സിലാകും പറഞ്ഞ എന്ത് ഉദ്ദേശിച്ചാ പറഞ്ഞ. അതുപോലെ അഹം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അഹം ഡാഷ് എന്ന് പറഞ്ഞാൽ കാര്യമൊക്കെ ഒന്നല്ല. ശബ്ദത്തിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ അർത്ഥം അറിഞ്ഞാൽ നമുക്ക് പരമാവധി ധരിക്കാമെന്നുള്ള എന്താണ്? താൻ പ്രപഞ്ചമാണ്, അത് സത്യവുമാണല്ലേ. അപ്പോ അതിനെ അതല്ല ഇവിടെ ബോധിപ്പിക്കുന്നത്. എന്തിനാണോ സ്വരൂപത്തെയാണോ എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത എന്ന് പറയുന്നത്. അന്യതപി അസത് അവിദ്യാകൽപിതം സ്വാത്മനി, സ്വാത്മനി അവിദ്യാകൽപിതം അന്യതപി അസത്. ഇവിടെ അന്യതെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ജഗത്തിന് മുഴുവൻ ഗ്രഹിക്കും, തന്നിൽ നിന്ന് അന്യമായതെന്നാണ് അർത്ഥം. ഇതെങ്ങനെയാണോ ഈ പറഞ്ഞ കാര്യങ്ങൾ, മനസ്സ് ബുദ്ധി ചിത്തം ശരീരം പ്രാണൻ അഹങ്കാരം ഒന്നും നീ അല്ലാതിരിക്കുന്നത്, അതുപോലെ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചവും നീയല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ബൃഹത്ത് എന്നുള്ളതുകൊണ്ട് വലുതായ ഒന്നും നമ്മളെ സാധാരണ ബുദ്ധിക്ക് ഗ്രഹിക്കുന്ന ഒരർത്ഥത്തെ എടുത്താൽ പോരാ, അതിനെയും നിഷേധിക്കണം. പിന്നെ എന്തിനെ ഗ്രഹിക്കണം? നിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്.